ഇരുപത്തൊന്ന് സൂത്രം 31 അന്തരഭൂതഗ്രാമവസ്വാത്മന ഇവിടെ കഴിഞ്ഞ അധികണത്തിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ വിദ്യേകത്വമാണോ വിദ്യാനാനാത്വമാണോ ഇത് പലതവണ ആവർത്തിക്കുന്നു. ഇതാണ് വിഷയം. വിദ്യേകത്വമാണ് സിദ്ധാന്തം, ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മത്തെ അപരോക്ഷമായും ബ്രഹ്മത്തെ ജ്ഞാനമായും അദ്വൈതി സ്വീകരിക്കുമ്പോൾ പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞെന്താ? അതാണ് ഞാൻ ചോദിച്ചത്. നമ്മളെല്ലാം പല സമാധാനങ്ങൾ പറഞ്ഞു. നമ്മൾ പറഞ്ഞ സമാധാനങ്ങളും എല്ലാം അദ്വൈതം തന്നെ. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു നേരുത്തരം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? വളഞ്ഞ വഴികളൊന്നും എനിക്കിഷ്ടമല്ല. സ്ട്രെയിറ്റ് ഫോർവേഡ്. ഏത് കാര്യത്തിലായാലും അദ്വൈതത്തിലായാലും അങ്ങനെ തന്നെ, ബ്രഹ്മത്തിനോടായാലും എൻ്റെ നിലപാട് അത് തന്നെ. ഇപ്പൊ സ്ട്രെയിറ്റ് ഒരു ഉത്തരം എന്താണ്? ഒരു ചാൻസ് കൊടുത്തിരുന്നു. അത് ഒരുപാട് വലുതായി പോകുന്നു. പറഞ്ഞ ആശയത്തോട് എനിക്ക് പൂർണ്ണ യോജിപ്പാണ്. പക്ഷെ എന്റെ ചോദ്യത്തിന് ഒരു നേരുത്തരമല്ല. എന്റെ ചോദ്യത്തെ കുറിച്ച് നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. ബ്രഹ്മത്തെ അപരോക്ഷമായി പറയുന്നു, ബ്രഹ്മജ്ഞാനമാണെന്നും പറയുന്നു. അപ്പോൾ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള പരോക്ഷജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ചോദ്യം. ആണല്ലോ, കഴിഞ്ഞ ദിവസം ഇതാണല്ലോ ചോദിച്ചത്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പറയണം, ബ്രഹ്മം അപരോക്ഷം എന്ന് പറയുന്നത് ഇവിടെ നേരിട്ട് ശ്രുതി പറഞ്ഞു. സാക്ഷാത് അപരോക്ഷം. അത് അപരോക്ഷമാണ്, ജ്ഞാനമായിരുന്നേ പറ്റും. ജ്ഞാനമല്ലാതെ ഒന്നിനും ഇവിടെ സ്വയം അപരോക്ഷമാകാൻ പറ്റത്തില്ല. പക്ഷേ ബ്രഹ്മത്തിന്റെ പരോക്ഷ ജ്ഞാനമെന്ന് സാധാരണ പറയുന്നു. ഈ ഒരു തത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പരോക്ഷം ഞാൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞു, അങ്ങനെ ബ്രഹ്മത്തെ അപരോക്ഷമായും ജ്ഞാനമായും സ്വീകരിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മത്തിന്റെ പരോക്ഷം ഞാൻ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. കാരണം ബ്രഹ്മം അപരോക്ഷമായി ഇരിക്കും. അതിന്റെ സ്വരൂപത്തെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം മനസ്സിലായോ? ഇയാസി സ്വാമി ഇന്നലെ പറഞ്ഞിരുന്നു. ഇയാസി സ്വാമി ഇന്നലെ പറഞ്ഞിട്ടാണ് പരോക്ഷ ജ്ഞാനം എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. അപ്പൊ പരോക്ഷ ജ്ഞാനം അസംബന്ധമാണ്, അതാണ് ഇന്ന് പറയുന്നത്. ഇത് തന്നെ ആശയം എത്രയോ തവണ പറഞ്ഞിരിക്കുന്നു. പരോക്ഷ ജ്ഞാനം എന്നുള്ള പദത്തെ ഉപയോഗിക്കുന്നവർ ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? അത് തന്നെ പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇത് നമ്മൾ ഉൾക്കൊണ്ടാൽ എന്ന് വിചാരിച്ച് പരോക്ഷം ജ്ഞാനം എന്ന് പറയുന്ന പ്രയോഗ അസംബന്ധം എന്നല്ല പറയുന്നത്. പരോക്ഷം ജ്ഞാനം എന്നുള്ള പ്രയോഗ അസംബന്ധം എന്നുണ്ട്. വലിയ പണ്ഡിതന്മാരായ ആചാര്യന്മാർ തന്നെ പരോക്ഷം ജ്ഞാനം പരോക്ഷം ജ്ഞാനം എന്ന് പറയുന്നു. അസ്ഥി ബ്രഹ്മേതി ചേദ്വേദ പരോക്ഷം ജ്ഞാനമേവ തത് പഞ്ചദശി പറയുന്നു. അപ്പൊ അത് തെറ്റെന്നല്ല പറയും, അത് തെറ്റെന്നല്ല പറയും. പക്ഷെ ഇത് സ്വീകരിക്കുമ്പോൾ എന്താണ്, ബ്രഹ്മം അപരോക്ഷമാണ്, അപരോക്ഷം പിന്നെ ജ്ഞാനമെന്ന് പറയേണ്ട കാര്യമില്ല. ഈ ലോകത്ത് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ അനുഭവം എന്ന് പറയുന്ന വ്യവഹാരമാണ്, അതിന് വ്യവഹാര ഭൂമി എന്ന് പറയും. ഇവിടെ അപരോക്ഷമായി ഒരേ ഒരു വസ്തുവേ ഉള്ളൂ, അത് ബ്രഹ്മമാണ്. അതിന് മറ്റൊന്നാകാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും അതിൻ്റെ സ്വരൂപത്തെ ത്യജിക്കാൻ പറ്റത്തില്ല. അഗ്നിക്കൊരിക്കലും അതിൻ്റെ ഉഷ്ണത്തെ ത്യജിക്കാൻ പറ്റത്തില്ല. അയ്യോ, ഒരു തണുത്ത അഗ്നി ഞാൻ കണ്ടെന്ന് പറഞ്ഞാൽ അഗ്നിയല്ല, അത് മറ്റെന്തോ സാധനമാണ് എന്നേ പറയാൻ പറ്റും. അത് അഗ്നിയല്ല, അത് തീരുമാനിച്ചിരിക്കുന്ന എന്താണ്, അത് അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും. ഒന്നുകിൽ അതിൻ്റെ ഉഷ്ണത്തിന് അത് ചെയ്യാമല്ലോ, അഗ്നിയുടെ ഉഷ്ണത്തെ നമുക്ക് അഭിഭവം ചെയ്യിക്കാം. മറ്റെന്തെങ്കിലും ഒരു വസ്തുവിനെ കൊണ്ട് കീഴ്പ്പെടുത്താം. നല്ല ചൂട് ഉള്ളപ്പോഴത്തേക്ക് എ സി ഇട്ട് കഴിഞ്ഞാൽ ചൂടറിയുന്നില്ല. അഗ്നിക്ക് ചൂടല്ലെന്ന് അതിനർത്ഥമുണ്ട്. നിങ്ങൾ എ സി ഇട്ടാലും ഇട്ടില്ലെങ്കിലും അഗ്നി ചൂട്. പക്ഷെ അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്, അതിനെ അഭിവ്യക്തമാകാൻ അനുവദിക്കാതിരിക്കുക, അത് ചെയ്യാം. ഇത് ചർച്ചയ്ക്ക് വരും. അപ്പോൾ അഗ്നി ഉഷ്ണമാണെങ്കിൽ എന്തുകൊണ്ടാ മിന്നാമിനിങ്ങിൻ്റെ ഫയർഫ്ലൈ ജുഗ്നു അല്ലേ, അതിൻ്റെ ആ സാധനം അതെന്താ ചൂടില്ലാത്തത്, കയ്യിലെടുത്ത് വെച്ചാൽ കൊള്ളുന്നില്ലല്ലോ. അത് അഗ്നിയാണെങ്കിൽ എന്ത് വരുന്നു, അതിന് മറ്റെന്തോ പദാർത്ഥങ്ങൾ അതിൻ്റെ ഉഷ്ണത്തെ അഭിഭവം ചെയ്തിരിക്കുന്നു, കീഴ്പ്പെടുത്തിയിരിക്കുന്നു, അതിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. അല്ലെങ്കിൽ ഒരു തൈജസ പദാർത്ഥങ്ങൾ പലതുമുണ്ട്, എല്ലാത്തിനും ചൂടില്ല. തൈജസമായിട്ട് നമ്മൾ എന്തിനാണ് പഠിച്ചിരിക്കുന്നു, സുവർണം എന്തുകൊണ്ട് ചൂടില്ല, എന്തുകൊണ്ട് ഉഷ്ണം അനുഭവപ്പെടുന്നില്ല, എന്തുകൊണ്ടെന്നാ പറഞ്ഞു. ആ പാർത്ഥിവാംശങ്ങൾ അതിനെ അഭിഭവം ചെയ്യില്ല. അല്ലാതെ അഗ്നിയുടെ സ്വഭാവത്തെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അത് ഉഷ്ണവും പ്രകാശവുമാണ്. അതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. അത് ജ്ഞാനസ്വരൂപമാണെങ്കിൽ അത് അപരോക്ഷമാണ്. പക്ഷേ പരോക്ഷം ജ്ഞാനമെന്ന് നമുക്ക് പറയാം, ഞാനും പലവണ്ണം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. പക്ഷെ സന്ദർഭം വേറെ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ പറയാം. സ്വർഗം, സ്വർഗത്തെക്കുറിച്ചുള്ള പരോക്ഷം ജ്ഞാനമെന്ന് പറഞ്ഞാൽ ശരിയാണ്, വേദം പറയുന്നതാണ്, ആചാര്യന്മാരെല്ലാം സമ്മതിച്ചിട്ടുള്ള. ഓ, ഇതെന്താ കണ്ട് പേടിച്ചു പോയി. എന്തൊക്കെ കാണും, എന്താ പെട്ടതുകൂടെ പ്രത്യക്ഷമായി. ഇന്നലെയും ഉണ്ടായിരുന്നു. അയ്യോ, ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇത്രയും വലിയ ഒരാളവിടെ ഇരുന്നിട്ട്. സുഖദുഃഖാദികൾ എന്ന് പറയുന്നത് അതിപ്പോ സുഖദുഃഖാദികൾ അപരോക്ഷമായിരിക്കുന്നു എന്നിരുന്ന ഈ പുസ്തകം അപരോക്ഷമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പുസ്തകം അപരോക്ഷമല്ലേ, ഇപ്പോ ഇതിപ്പോ എനിക്ക് അപരോക്ഷമായതുപോലെ ഇതുവരെ അവിടെ ഉണ്ടായിരുന്നൊരു ജ്ഞാനറിഞ്ഞില്ല. അതുപോലെയുള്ള സുഹൃത്തുക്കാദികൾ അപരോക്ഷം എന്ന് പറയുന്നത് പുസ്തക അപരോക്ഷമായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അതെന്തുകൊണ്ട് അപരോക്ഷം ജ്ഞാന വിഷയത്വം ആണത് അപരോക്ഷമായിരിക്കും. അങ്ങനെയല്ല ജ്ഞാനത്തിൻ്റെ കാര്യം പറയും. അത് പിന്നെ സ്വർഗം എന്നുവെച്ചാൽ നമുക്കിവിടെ ഇരുന്ന് ഒരിക്കലും സ്വർഗത്തെ അപരോക്ഷമാക്കാൻ പറ്റത്തില്ല. ഇവിടെ യാഗം ചെയ്യാനേ പറ്റും. സ്വർഗത്തെക്കുറിച്ചുള്ള കേവല ഭാവന മാത്രം ഭയങ്കര സുഖമാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്ന ദുഃഖേന സമ്പിന്നം നജഗ്രസ്തം അനന്തരം അഭിലാഷോപനീതം ച കേട്ടിട്ടുണ്ടോ? എത്രയോ തവണ ഞാൻ പറഞ്ഞിരിക്കുന്നു, കേട്ടിട്ടില്ല. തത്പദം സ്വപദാസ്പദം സ്വർഗം എന്ന് പറയുന്ന പദത്തും കൊണ്ട് പറയുന്നതാണ് അത് സ്വർഗത്തെക്കുറിച്ച് പറയുന്നു പറയുന്നത് അത് നിത്യ നിരതിശയ സുഖം എന്നാണ് പറയുന്നത്. ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ പക്ഷെ അവിടെ എത്തിപ്പെടുന്നത് വരെ അതെന്താ പരോക്ഷമാണ്. അതുകൊണ്ട് പരോക്ഷം എന്ന് പറയുന്നത് തെറ്റല്ല. എന്നൊരാൾ ദേവത ഉപാസിക്കുന്നു, ഉപാസകൻ ഭക്തൻ, ദേവത അപരോക്ഷമാണെങ്കിൽ പിന്നെ ഉപാസിക്കേണ്ട കാര്യമൊന്നും പിന്നെ ഉപാസിച്ചൊന്നും നേടാനില്ലല്ലോ. അതുകൊണ്ടാണ് ദേവതയുടെ ചിത്രം വരച്ചു വച്ചിട്ട് അതിനുപാസിക്കുന്നു. മനസ്സുകൊണ്ട് അവൻ്റെ മനസ്സിൽ വരയ്ക്കുന്നു, അല്ലെങ്കിൽ പുറമേ പ്രതിമയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ക്യാൻവാസിൽ വരയ്ക്കുന്നു. എന്നിട്ട് അവൻ ഭാവന ചെയ്യുന്നത് പരോക്ഷമായതുകൊണ്ടാണ്. അങ്ങനെ പരോക്ഷമായി അവൻ ഭാവന ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാലത്ത് ആ ഭാവന ദൃഢമാകുമ്പോൾ ആ ദേവത തൻ്റെ മനസ്സിൽ അപരോക്ഷമാകുമെന്ന് അവൻ വിശ്വസിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് സംഭവിക്കും. ചിലപ്പോൾ മനസ്സിലുള്ള പുറത്തും വരും ദേവത. അത് ആ ഒരു ശ്രദ്ധ വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ്, നിങ്ങൾ പരോക്ഷമായി ആ വിദ്യയെ സ്വീകരിക്കുക, മന്ത്രം സ്വീകരിക്കുക, ഉപാസന പദ്ധതികളൊക്കെ പഠിക്കുക, അത് കഴിഞ്ഞ് അതിനെ അനുഷ്ഠിച്ച് ദേവതയെ സാക്ഷാത്കരിക്കുക. അപ്പോൾ അത് അപരോക്ഷമാണ്. അവിടെയൊന്നും പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്നതിന് ഒരു തെറ്റുമില്ല. അപ്പോൾ അവിടെ എന്താണ്, ദേവതയെക്കുറിച്ചുള്ള പരോക്ഷ ജ്ഞാനമാണ്. ഒടുവിൽ എന്ത് ചെയ്ത്, ദേവതയെ അപരോക്ഷമായി സാക്ഷാത്കരിച്ചു. ഇതെല്ലാം അംഗീകരിക്കാമെന്നുള്ള കാര്യമാണ്. പക്ഷെ ബ്രഹ്മത്തെ സംബന്ധിച്ച് പറ്റില്ല. ബ്രഹ്മത്തെ സംബന്ധിച്ച് പരോക്ഷം ഞാനൊന്ന് പിന്നെ എന്താ പറഞ്ഞ അർത്ഥം, അസ്ഥി ബ്രഹ്മേതി വേദ. അപ്പോ ഒരാള് വേദാധ്യയനം ചെയ്യുന്നു, അയാളും കേട്ടു ഇതെല്ലാം തത്വമസി സാക്ഷാത് അപരോക്ഷാത്മാ സർവാന്തര എന്ന് അയാളും കേട്ടു. അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ശ്രുതി പറയുന്നത്, ബ്രഹ്മമാണ്, ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ്. പക്ഷേ എന്താണ് ശ്രുതി വെളിപ്പെടുത്തിയ അതിൻ്റെ അപരോക്ഷ സ്വരൂപം, അതായൊക്കെ മനസ്സിലായില്ല. അത് മനസ്സിലാവണം നിർബന്ധമുണ്ട്. വേദാധ്യയനം ചെയ്തോന്ന് ചെയ്യുന്നവർക്ക് അത് മനസ്സിലായിരുന്നെങ്കിൽ പിന്നെ ബ്രഹ്മമീമാംസയുടെ ആവശ്യമില്ല, ഉത്തരമീമാംസയുടെ ആവശ്യമില്ല. ഉത്തരമീമാംസ തന്നെ എന്ത് വേണ്ടി വന്ന് എന്തുകൊണ്ട്, മറ്റേ പിടികിട്ടാത്തതുകൊണ്ട്. അപ്പം അതുവരെ അയാൾ എങ്ങനെ അറിയുന്നു, അയാൾക്കറിയാം ബ്രഹ്മമുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെയാണ്, സ്വർഗമുണ്ടെന്നറിഞ്ഞതുപോലെ ദേവതയുണ്ടെന്നറിഞ്ഞതുപോലെ അയാളെ സംബന്ധിച്ചൊരു ഭാവന മാത്രം. ദേവത ഉപാസകനെ സംബന്ധിച്ച് അയാൾ സാക്ഷാത്കരിക്കുന്നത് വരെ എന്താ ഭാവന മാത്രം. സ്വർഗം ഇവിടെ അയാൾ മരിച്ച അവിടെ എത്തുന്നതുവരെ സ്വർഗം എന്ന് പറയുന്ന അയാളുടെ കേവലം ഭാവനയാണ്. അറിവില്ല എന്ന് പറയാൻ പറ്റില്ല. ദേവതയെ ഉപാസിക്കുന്നതാണ്, ദേവതയെക്കുറിച്ചുള്ള അറിവ്, അത് അറിവില്ലായ്മയെന്ന് പറയാൻ കഴിയില്ല. കാരണം അത് അയാൾ വിശ്വസിക്കുന്നു, ശാസ്ത്രം അതിന് പ്രമാണമാണ്. വിഷ്ണു ദേവതയാണ്, ശിവൻ ദേവതയാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ വാക്യം പ്രമാണമാണ്. അപ്പോൾ അറിവില്ലായ്മയെന്ന് പറയാൻ പറ്റില്ല, അത് അറിവ് തന്നെയാണ്. പക്ഷെ അപരോക്ഷമായ ജ്ഞാനമെന്ന് അതിന് പറയാൻ പറ്റില്ല. അപ്പോൾ യഥാർത്ഥമായ സ്വരൂപത്തിൽ അല്ലാതെ ഒരു വസ്തുവിനെ അറിയുമ്പോൾ അത് നമുക്ക് പരോക്ഷ ജ്ഞാനമൊന്നുമില്ല. അതാണ് അസ്ഥി ബ്രഹ്മേതി ചെയ്തത്, ബ്രഹ്മമുണ്ടെന്ന് അറിയുന്നു. എന്താ സാധനം, അത് ചക്കയാണോ മാങ്ങയാണോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെയൊന്നുണ്ട്. ഇപ്പം വേദ അധ്യയനം കൊണ്ട് ഒരാൾക്ക് ഇത്രയൊക്കെ സാധിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വേദാധ്യയനം എന്ന് പറഞ്ഞാൽ സ്വാധ്യായം, ഗുരു ഉച്ചാരണ അനുച്ചാരണം, അതുകൊണ്ട് അവിടെ വിചാരമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒന്ന് സംഭവിക്കണം, അയാള് ഇങ്ങനെ പല പല ജന്മങ്ങളിൽ അത് അധ്യയനം ചെയ്ത് ഒരു ജന്മത്തിൽ പൂർവ്വജന്മങ്ങളുടെ എല്ലാ സംസ്കാരം കൊണ്ട് സാക്ഷാത് അപരോക്ഷ എന്ന് കേട്ട ഉടനെ തന്നെ അയാൾക്ക് എല്ലാ സംശയങ്ങളും മാറി ബോധ്യപ്പെട്ടു. എന്നാ ശരി, അല്ലാത്തടത്തോളം കാലം ബ്രഹ്മത്തെ സംബന്ധിച്ചും ഇങ്ങനെ വ്യവഹരിക്കുന്നു പരോക്ഷ ജ്ഞാനം. അതുകൊണ്ട് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്ന വ്യവഹാരം തെറ്റല്ല. അതുകൊണ്ടാണ് അടുത്ത് പറയുന്നത് എന്താണ്, അഹം ബ്രഹ്മേതി സാക്ഷാത്കാരമിച്ചതേ എന്ന് പറയും. അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ അത് സാക്ഷാത്കാരമാണെന്ന് വെച്ചാൽ, സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അപരോക്ഷം, അത് അപരോക്ഷമാണ്. അതെങ്ങനെ അപരോക്ഷമാകുന്നു? കാരണം ഈ ബ്രഹ്മം അപരോക്ഷം എന്ന് പറയുന്നത് ഒരു കടങ്കഥയൊന്നുമല്ല. നമ്മളൊരു കഥ പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല ബ്രഹ്മം അപരോക്ഷമാണ്. മറിച്ച് എന്താണ്, അത് സ്വാനുഭവത്തെ തന്നെ പറയുന്നു. അനുഭവത്തെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു എന്നുള്ളൂ. എന്താണ് അപരോക്ഷം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഈ അപരോക്ഷത എന്ന് പറയുന്നത് സ്വാനുഭവമാണ് എല്ലാവരുടെയും. അത് പണ്ഡിതനെന്നോ പാമരനെന്നോ ബ്രഹ്മസൂത്രം പഠിച്ചെന്നോ പഠിച്ചില്ലെന്നോ യാതൊരു വ്യത്യാസമില്ല. കാരണം പ്രകാശരൂപത്തിലുള്ള പ്രകാശത്തിന് ഒരിക്കലും ഇരുളായിരിക്കാൻ പറ്റത്തില്ല. ഒന്ന് അപരോക്ഷമാണെങ്കിൽ അതിനെപ്പോഴും അപരോക്ഷമായി ഇരിക്കാൻ പറ്റും, പരോക്ഷമാകാൻ കഴിയത്തില്ല. വെളിച്ചത്തിന് ഒരിക്കലും ഇരുളായിരിക്കാൻ പറ്റും. വെളിച്ചമാണോ, ആ വെളിച്ചമായിട്ടേ ഇരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ വെളിച്ചം വന്നു കഴിഞ്ഞാൽ അതിനെ വെളിച്ചമായിട്ടേ ഗ്രഹിക്കാൻ പറ്റും, ഇരുളായിട്ട് ഗ്രഹിക്കാൻ പറ്റും. കണ്ണ് ഗ്രഹിക്കുന്ന അങ്ങനെയാണ് വെളിച്ചത്തെ. അപ്പോൾ ഇവിടെ ഈ അപരോക്ഷ രൂപത്തിലുള്ള ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിന് മറ്റൊന്നുമില്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമായൊന്നുമില്ല. വെളിച്ചത്തെ ഗ്രഹിക്കുന്നിടത്തും അങ്ങനെ തന്നെ. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്താണ്, വെളിച്ചമെന്ന് പറയുന്നത് തേജസ്, കണ്ണെന്ന് പറയുന്നതോ തേജസ്സുമായി തേജസ്സെ ഗ്രഹിക്കും. പക്ഷെ രണ്ടിൻ്റെയും സ്വഭാവത്തിനൊരു വ്യത്യാസമുണ്ട്. തേജസ്സമായ രണ്ട് പദാർത്ഥങ്ങൾ രണ്ട് രൂപത്തിലിരിക്കുന്നു. ഒന്ന് ഗ്രാഹ്യമായ രൂപത്തിലിരിക്കുന്നു, മറ്റൊന്ന് ഗ്രാഹകമായ രൂപത്തിലിരിക്കുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. അവനവിടെ ബ്രഹ്മത്തെയും സദാപരോക്ഷ രൂപത്തിലിരിക്കുന്നു. ബ്രഹ്മത്തെയും എങ്ങനെയാണോ പ്രകാശത്തെ ഗ്രഹിക്കുന്നതിന് കണ്ണ് വേണ്ടി വരുന്നത്, അതുപോലെ ആ ബ്രഹ്മത്തെ ഗ്രഹിക്കുന്നതിനും ഒരു കണ്ണ് വേണം. ഏതാ കണ്ണ്? അറിവ്. അതറിവാണ്. അറിവാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുന്നത്. ആ അറിവ് ആണ് പറയുന്നത് ബ്രഹ്മം അപരോക്ഷമാണ്. അത് പറയുന്നു വെച്ചാൽ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയണം, അറിവിന് പറയാനൊന്നും പറ്റത്തില്ല. ആ അറിവാണ്, അറിവിന്റെ രൂപമാണ് ഈ പറച്ചത് എന്ന് പറയാം. അറിവിന്റെ ആകാരമാണ് ബ്രഹ്മം അപരോക്ഷമാണ് എന്നുള്ളത്. അത് ഇങ്ങനെ നമ്മൾ അറിഞ്ഞില്ലെങ്കിലും, അറിയുന്നില്ല ഒരാൾ ബ്രഹ്മത്തെ അറിയുന്നു ഇല്ലെങ്കിലും, അത് സർവജീവികളിലും അഹം എന്നുള്ള രൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. പരോക്ഷമായിരിക്കുന്നില്ല, അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ അപരോക്ഷതയെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അഹം ബ്രഹ്മ എന്ന് പറഞ്ഞാൽ ഈ അഹം എന്ന് പറയുന്നത് തന്നെയാണ് ബ്രഹ്മം. ഈ അഹം എന്നുള്ള അനുഭവം തന്നെയാണ് ബ്രഹ്മത്തിൻ്റെ അപരോക്ഷത. അങ്ങനെയുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അത് ആദിത്യൻ പ്രകാശമാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദിത്യൻ പ്രകാശരൂപം തന്നെ. അങ്ങനെ ആദിത്യം പ്രകാശമാണെന്നുള്ള ബോധം ഇല്ലാതെ വരുമോ ആർക്കെങ്കിലും? വരുമോ? അന്ധന് വരാം. അന്ധനത് പിടികിട്ടാൻ വലിയ പ്രയാസം. അന്ധന ഒരു കാര്യം മനസ്സിലാകത്തുള്ളൂ, എന്താണോ അന്ധന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം, ആ ഉഷ്ണം, ആ ചൂട്. നീ അനുഭവിക്കുന്ന ഈ ചൂടിനോടൊപ്പം വേറൊരു സാധനം കൂടെയുണ്ട്, പ്രകാശം. ചൂടവൻ മനസ്സിലാകും, പ്രകാശം ഒരു പിടിയും കിട്ടത്തിട്ട്. എന്ന് വിചാരിച്ച ആദിത്യൻ പ്രകാശ രൂപത്തിലല്ല എന്ന് പറയാൻ പറ്റും. വേണമെങ്കിൽ അവൻ വാദിക്കും, പക്ഷെ കണ്ണുള്ളവനും ബോധ്യപ്പെട്ട കാര്യമാണ്, കണ്ണില്ലാത്തവൻ വാദിക്കുന്നു. അപ്പൊ ഇവരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പ്രയാസമാണ് ഒരിടത്ത്. ഈ വാദത്തിനൊരു അവസാനമില്ല. കണ്ണില്ലാത്തവൻ ഇരളാണെന്ന് വാദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും, കണ്ണുള്ളവൻ പ്രകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അടിയിൽ അവസാനിക്കുമെന്നല്ലാതെ ഇതിനൊരു അറുതിയില്ല. എല്ലാ വാദങ്ങളും ഇങ്ങനെയാണ്. ബോധ്യമുള്ളവനും ബോധ്യമില്ലാത്തവനും തമ്മിൽ തർക്കിച്ചിട്ടൊരു കാര്യമില്ല, ഒരു യോജിപ്പിലെത്തിക്കാൻ വലിയ പ്രയാസം. ഒരാൾ ഇരളിലും വേറൊരാൾ വെളിച്ചത്തിലുമാണെങ്കിൽ പിന്നെ ഇതെവിടെ യോജിക്കുന്നു? അതുകൊണ്ടാണ് ഭാഷ്യകാലം എന്ന് പറഞ്ഞത് തർക്കവും അപ്രതിഷ്ഠാന. തർക്കത്തിന് ഒരു എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടാൻ നമുക്കൊരിക്കലും പറ്റത്തില്ല, അതങ്ങനെ പോകത്തുള്ളൂ. അതുപോലെയാണ് അപരോക്ഷമായിരിക്കുന്ന അറിവിൻ്റെയും. അത് നിങ്ങൾ അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും. ഹാലികാനാം പാംസലപാദാനാം എന്നാരാ പറഞ്ഞിരിക്കുന്നു? ഭാഷ്യകാരനും പറഞ്ഞിട്ടുണ്ട്, വാചസ്പതി മിശ്രനും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊന്നും ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്നവൻ, അല്ലേ? ഒരിക്കലും അവൻ ചിന്തിച്ച് വ്യാകുലപ്പെടുന്നേയില്ല. അവന് ഒരുപാട് വിഷയങ്ങളുണ്ട്. ബ്രഹ്മത്തെ കുറിച്ച് അവന് ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യം. അവൻ്റെ ജീവിതത്തിൽ നൂറ് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതിലേക്ക് അവന് തല കടത്താനും പറ്റത്തില്ല. അവന്റെ തലയിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. അതാണ് ഹാലികൻ എന്ന് പറഞ്ഞാൽ. അത് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് അധിക്ഷേപിക്കാൻ പറഞ്ഞു എന്ന് പറയും. കലപ്പ പിടിക്കുന്നവൻ എന്നാണ് എന്ന് വെച്ചാൽ അവൻ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ബോധം അവൻ്റെ ഉള്ളിൽ വരത്തില്ല. ഇനി അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ വിപരീതമായി ധരിക്കത്തുള്ളൂ. പംസലപാദൻ എന്ന് പറഞ്ഞാൽ കാലിമേക്കുന്നവൻ. കാലിമേക്കുന്നവൻ എന്താ? ഇപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്നവനാണ് അവന്. കാളയും പശുവിനെയും കണ്ടാൽ തിരിച്ചറിയാവുന്നതല്ലാതെ ബ്രഹ്മം അവരോഷം എന്നൊക്കെ പറഞ്ഞ് അവന് മനസ്സിലാവും. പക്ഷെ അവനും ബ്രഹ്മജ്ഞാനിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അവനും അപരോക്ഷമായ ബ്രഹ്മം അവനിലും ഉണ്ട്. അവനിലും അപരോക്ഷമായ അത് പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവനിലും ബ്രഹ്മം പരോക്ഷമായിട്ടല്ല ഇരിക്കുന്നർത്ഥം. അപ്പൊ ഈ പരോക്ഷം ഞാനെന്ന് പറയുന്നത് എന്താ? അത് അവനിൽ എന്തുകൊണ്ട് അവനിലും അപരോക്ഷമായ ബ്രഹ്മം ഇരിക്കുന്നു എന്ന് പറയുന്ന അവൻ അഹമെന്നുള്ള അനുഭവം ഉണ്ടോ? ഈ പറയുന്നവനും അതില്ല എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ഭാഷ വരെ ആയിരിക്കും. ഉണ്ടെങ്കിൽ അതിനെയാണ് ഇവിടെ അദ്വൈതി പറയുന്നത് അപരോക്ഷ ബ്രഹ്മം എന്ന് പറയുന്നത്. അത് എല്ലാ അനുഭവത്തെ തന്നെ പ്രകാശിക്കുന്നത് അപരോക്ഷ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയാണ് അപരോക്ഷ ബ്രഹ്മത്തെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത് കാലികനും പാംസലപാദനും എല്ലാം അവൻ്റെ എല്ലാ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെയാണ് ഞങ്ങൾ അപരോക്ഷ ബ്രഹ്മം എന്ന് പറയുന്നത്. അതിൻ്റെ പരോക്ഷം ഞാനും അങ്ങനെ ഉണ്ടാവും. ആർക്കുണ്ടാവും? എങ്ങനെയാ അതിൻ്റെ അപരോക്ഷം ഞാനും ഉണ്ടാവും? പ്രകാശത്തിൻ്റെ ജ്ഞാനം പ്രകാശരൂപത്തിലല്ലാതെ എങ്ങനെ ഉണ്ടാവും? ഇരുളിൻ്റെ രൂപത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവും? സാധ്യമായ കാര്യമാണ്. അപ്പോൾ വസ്തുധർമ്മമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്? അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് അഹം ബ്രഹ്മ എന്ന് പറയുന്നത്. അതിൻ്റെ വിശദീകരണമാണ് ഞാൻ പറയുന്നത്. തൻ്റെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പറയുന്ന അപരോക്ഷ ബ്രഹ്മം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. അതിനെയാണ് ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അപരോക്ഷത. അപ്പൊ ഇതിൽ നമുക്ക് ഒരു കാരണവശാലും ഒരിടത്തും പരോക്ഷതയെ കണ്ടെത്താൻ പറ്റില്ല. ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരാചാര്യനാണ് ആര്? കേട്ടില്ല. ഭാഷകാരൻ പറയുന്നത് ഈ ഭാഷ്യത്തിൻ്റെ മനസ്സിലാക്കിയിട്ടാണ് പലരും ബ്രഹ്മത്തിൻ്റെ പരോക്ഷ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. പലരും ബ്രഹ്മത്തിൻ്റെ പരോക്ഷജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നു, അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ പരോക്ഷജ്ഞാനത്തെ വ്യാഖ്യാനിക്കുന്നു. ഭാഷ്യത്തെ വ്യാഖ്യാനിച്ചിട്ടാണ് ബ്രഹ്മത്തിന് പരോക്ഷജ്ഞാനം ഉണ്ടെന്ന് പറയുന്നു. ബ്രഹ്മത്തിൻ്റെ പരോക്ഷജ്ഞാനവും ആകാമെന്ന് പറയുന്നു. അത് അപരോക്ഷമായ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ച് പരോക്ഷമാക്കുന്നു. അവരോട് നിങ്ങൾ വാദിക്കാൻ പോയി കഴിഞ്ഞാൽ പരാജയപ്പെട്ടു. പ്രയാസമാണ്. അവരത് പറയും. പരോക്ഷമായ ജ്ഞാനമുണ്ടെന്ന്. അപ്പൊ ഇതിനെ സംബന്ധിച്ചത് പരോക്ഷമാണോ അപരോക്ഷമാണോ എന്ന് പറയുന്നത് സ്വയം ബോധ്യപ്പെടുക അല്ല, വേറെ വഴിയൊന്നുമില്ല. ഇത് പരോക്ഷമാണോ അപരോക്ഷമാണോ സ്വയം മനസ്സിലാക്കാം ചിന്തിച്ച്. അല്ല, ജ്ഞാനം പരോക്ഷമാണെന്ന് ഒരാൾ ധരിക്കുകയാണെങ്കിൽ മാറ്റാൻ പ്രയാസമാണ്. അതാണ് ഏറ്റവും പ്രധാനമായി വരുന്ന ഒരു സംഗതി. ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച്, ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും ശരി, ബ്രഹ്മമായാലും ശരി, എന്ത് മണ്ണാങ്കട്ടയായാലും ശരി, ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ, അറിവിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റും. ആരുടെ അറിവും തിരുത്താം, പോരായ്മയുണ്ടെങ്കിൽ തിരുത്താൻ പറ്റും. അറിവുണ്ടെങ്കിൽ ഏത് വിഷയമായാലും ശരി, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടോ അതിൽ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്താം. അത് അറിവിൻ്റെ തന്നെ ഒരു മഹത്വമാണ്. എന്നുവെച്ചാൽ അറിവിൽ വരുന്ന ഏത് വിഷയത്തെ സംബന്ധിച്ചും അറിവിൽ വരുന്ന പോരായ്മകളാണ് എന്ത്? അജ്ഞാന സംശയിച്ചിരിക്കുന്നു. നിങ്ങൾക്കതിൽ അറിവുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, വേറൊരാൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. മറിച്ച് അറിവിന് പകരം അയാളിലിരിക്കുന്നത് വിശ്വാസമാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തലകുത്തി നിന്നാലും ശരി, തലകുത്തി നിന്ന് വേർപ്പൊഴിക്കാനും ശരി, നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാളുടെ അറിവില്ല, അറിവെന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. പിന്നെ അതിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കുന്നത്? വിശ്വാസമാണ്. പിന്നെ അവിടെ നിന്ന് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട ഭാഗ്യം, അതിനപ്പുറം ഒന്നും നടക്കത്തില്ല. നമുക്ക് തിരുത്താൻ ഒരിക്കലും പറ്റത്തില്ല. കാരണം അവന് അറിവില്ല. അവൻ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വിശ്വാസത്തിലാണ്, സാധുവാണ്, പാവമാണ്. അവന് തിരിച്ചറിയില്ല എന്താണ് അറിവ്, എന്താണ് വിശ്വാസം, തിരിച്ചറിയത്തില്ല. അവന്റെ വിശ്വാസത്തെ അവൻ ഭ്രാന്തിയാണ്. അവൻ വിശ്വാസത്തെ അവൻ അറിവായി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ സാക്ഷാത് ആയിരം നാവുള്ള അനന്തം വന്ന് അവന് ഉപദേശിച്ചാലും ശരി, അവൻ്റെ തല കയറത്തില്ല. വിശ്വാസത്തിന് പകരം അറിവിനെ വയ്ക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് പകരം വയ്ക്കാൻ വേറെ ഒരു സാധനമേ ഉള്ളൂ. എന്താണ്? വിശ്വാസം തന്നെ. അവന് ഒരു വിശ്വാസത്തിൽ നിന്ന് വേറൊരു വിശ്വാസത്തിൽ കൊണ്ടുപോകാം. ഒരു വിശ്വാസത്തിൽ നിന്ന് നമുക്ക് നയിച്ച് വേറൊരു വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാം. അത് പലരോട് സംസാരിക്കുമ്പോൾ ചോദിച്ചു, ഇങ്ങോട്ട് ചോദിച്ചു, ഈ കാര്യത്തിൽ സ്വാമിയുടെ അഭിപ്രായം. അപ്പോ ആ ചോദിക്കുന്നതിൻ്റെ താല്പര്യം എന്തെന്നറിയാമോ? സ്വാമിയുടെ അറിവ് ഏതായാലും ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണെന്നാണ്. എന്ന് വെച്ചാൽ ഞാൻ അറിയാൻ തയ്യാറല്ല. അറിയുന്ന ജോലി ഭാരം അതെനിക്ക് ഏറ്റെടുക്കാൻ വയ്യ. അറിയുന്നതിന് കുറച്ച് പണിയുണ്ട്. വിശ്വസിക്കുന്നതെന്ന് പറയുന്നത് പോത്തിനും കാളയ്ക്കും എല്ലാം ഉണ്ട് വിശ്വാസം. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്താ ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം? അപ്പം അവർ പറയും, ഓ ആള് പറഞ്ഞിരിക്കണം, അതുകൊണ്ട് നമ്മളെ വിശ്വസിച്ചേ പറ്റൂ. എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ ബുദ്ധി അവിടെ ചെറുത്ത് അതിനെ ഗ്രഹിക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. അത് പറ്റത്തില്ല. കാരണം അതൊരു വർഗമാണ്. ഈ മുതലാളി വർഗം, തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വർഗമാണ്. അതൊരിക്കലും അറിവിന്റെ പാതയിലേക്ക് വരാൻ കഴിയത്തില്ല. അങ്ങനെയാണ് ഈശ്വര സൃഷ്ടിച്ചിരിക്കുന്നത്. സംസാരിച്ചിട്ട് കാര്യമില്ല. അതാണ് അവിടെ അറിവ് ആവശ്യമാണെന്നുള്ള ബോധം കൂടിയില്ല. ഞാൻ ആരെ കുറിച്ചാ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിലും കാണും അത്തരം ആൾക്കാർ, അവർക്ക് സ്വയം മനസ്സിലാവും. മനസ്സിലാകില്ല, അവർ സ്വയം വിശ്വസിക്കും ഇത് ഞങ്ങളെ കുറിച്ചാ പറയുന്നത്. മനസ്സിലാകത്തില്ല, മനസ്സിലാക്കില്ല, വിശ്വസിക്കും. ഇതാണ് അറിവിന്റെയും വിശ്വാസത്തിന്റെയും രണ്ട് തലങ്ങൾ. എന്നുവെച്ചാൽ ഞാൻ പറയുന്നത് വിശ്വാസം വേണ്ടെന്നല്ല, ഞാൻ വിശ്വാസം വേണ്ടെന്ന് പറഞ്ഞ നേരം വിശ്വസിച്ചുകളയല്ലേ. അപ്പൊ അതിനും വലിയ പ്രശ്നമാവും. ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണ്ട, അറിയാൻ ശ്രമിക്കുക എന്താണെന്ന്. ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് പലരും ഇവിടെ സംസാരിക്കുമ്പോഴും അത് ആൾക്കാർ പറയുന്ന എന്താണ്, ഓ സ്വാമി ഈ ഭൂലോകത്ത് ഇത്രയും കാലം ജീവിച്ച ആളല്ലേ, ഹിമാലയത്തിൽ പോയിട്ടില്ലേ, ഇത്രയൊക്കെ പഠിച്ച ആളല്ലേ, ഇത്രയൊക്കെ പേരെ പഠിപ്പിച്ച ആളല്ലേ, അപ്പൊ സ്വാമിയുടെ അഭിപ്രായം എന്താ? എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. ചിലരാണേ പറയുന്നു അങ്ങനെ, ഒരു കുഴമ്പുമില്ല. അത്തരം കാര്യങ്ങളിലൊരു ഇതുമില്ല. അപ്പോൾ ഇതൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അഹം ബ്രഹ്മേതി. ഇത് അനുഭവമാണ്. അത് അനുഭവമായതുകൊണ്ടാണ് പറയുന്നത്. ഈ അനുഭവം എന്ന് പറയുന്നത് ഏത് പാവനുമുള്ളതാണോ, ഇതാർക്കും പരോക്ഷമായിരിക്കുന്ന ഒരു സംഗതിയല്ല, സർവർക്കും ഉള്ളതാണ്. അപ്പൊ പിന്നെ ഇതിന് അപരോക്ഷമൊന്നല്ല, ഇതിന് വേറൊരു പേരെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ പരോക്ഷം ഞാനെന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളിലെ പറയാൻ പറ്റും. അപരോക്ഷമായ ഈ അഹംബോധം, അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും. അപ്പോൾ അതാദ്യമായി അതിനെ അങ്ങനെ പറയുന്നു. അപ്പോൾ ഉണ്ട് അസ്ഥി എന്നുള്ള ബോധം ചിന്തിച്ചു നോക്കുക. അസ്ഥി എന്നുള്ള ബോധം സ്വർഗത്തെക്കുറിച്ചും അറിയാം, ദേവതയെക്കുറിച്ചും അറിയാം, അവിടെ എല്ലാം അസ്ഥിബോധമുണ്ട്. അങ്ങനെ എവിടെയൊക്കെ അറിയുന്നോ അവിടെയെല്ലാം എന്താണ് സംഗതി? പരോക്ഷമാണ്, അറിവ് പരോക്ഷമാണ്. എന്ന് വെച്ചാൽ പരോക്ഷം ജ്ഞാനമെന്ന് അതിനെ വ്യവഹരിക്കുന്നു, അതിന് കാരണങ്ങളുണ്ട്. ജ്ഞാനം പരോക്ഷമെന്നല്ല എൻ്റെ അർത്ഥം. ജ്ഞാനം പരോക്ഷമെന്ന് അവിടെയൊന്നും അർത്ഥമില്ല. ജ്ഞാനത്തിന് ഒരു സ്ഥലത്തിനും പരോക്ഷമായിരിക്കാൻ പറ്റില്ല. പിന്നെ തിരിച്ച് അത് അപരോക്ഷമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് പറയുന്നത് അഹം. അതിൻ്റെ ആ ബ്രഹ്മത്വം അത് തന്നെയാണ് അതിൻ്റെ അവിടെ അഹം ബ്രഹ്മ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സാക്ഷാത് പരോക്ഷാത് ബ്രഹ്മ എന്നുവെച്ചാൽ അപരോക്ഷം ബ്രഹ്മ. അഹം ബ്രഹ്മ എന്ന് പറയുന്നു, അപരോക്ഷം ബ്രഹ്മ എന്ന് പറയുന്നു ഒന്ന് തന്നെ. അത് അടുത്ത് തുറന്നു പറയുക, ആത്മാ സർവാന്തര സർവാനുഭൂ. ആ സർവാനുഭവം എന്നൊക്കെ പറയുന്നത് നമ്മൾ ദിവസങ്ങളോളം വ്യാഖ്യാനിച്ചാണ് ബൃഹദാരണ്യത്തിൽ. അപ്പോൾ അത് സർവാനുഭൂ എന്ന് പറയുമ്പോൾ, സർവ എന്ന് പറയുമ്പോഴത്തേക്ക് അത് പണ്ഡിതൻ്റെ എന്ന് പറയുന്നുണ്ടോ, ഗുരുവിൻ്റെയാണെന്ന് പറയുന്നുണ്ടോ, ശിഷ്യൻ്റെയാണെന്ന് പറയുന്നുണ്ടോ? സർവ എവിടെയൊക്കെ ബോധസ്ഫുരണമുണ്ടോ, മൃഗങ്ങളിലും മനുഷ്യരിലും പക്ഷികളിലും ദേവതകളിലും, ഇതെല്ലാം അത് അപരോക്ഷമായിരിക്കുന്നു, അതിനൊരിക്കലും ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അത് ഒളിഞ്ഞിരിക്കും എന്നുവെച്ചാ ഒളിഞ്ഞിരിക്കുകയല്ല, അത് ഒളിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കാൻ നോക്കും. അത് അപരോക്ഷമല്ല എന്നുള്ളത് അറിവല്ല, അത് അപരോക്ഷമല്ല പരോക്ഷമാണെന്നുള്ള വിശ്വാസമാണ്. വിശ്വസിക്കുന്ന എന്തും വിശ്വസിക്കും. നമ്മൾ എന്തെല്ലാം വിശ്വസിച്ചിരിക്കുന്നു, എന്തെല്ലാം വിശ്വാസങ്ങളും മാറിയിരിക്കുന്നു. ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന സർവ മനുഷ്യർ ഭൂതം, ഭാവി, വർത്തമാനം എല്ലാം അറിഞ്ഞിരുന്ന മനുഷ്യർ, എന്നറിഞ്ഞിരുന്നു നമ്മൾ ധരിക്കുന്ന മനുഷ്യരും, സർവവിജ്ഞന്മാരും എല്ലാം വിശ്വസിച്ചിരുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, വിശ്വസിച്ചിരുന്ന അറിഞ്ഞല്ല ചില യാഥാർത്ഥ്യങ്ങൾ, അതിന് പ്രസിദ്ധമായ ഒന്ന് എന്താണ്? ഭൂമി കറങ്ങുന്നില്ല. അത് തന്നെ കറക്റ്റ്. സൂര്യൻ കറങ്ങുന്നു, ഭൂമി കറങ്ങുന്നില്ല. എല്ലാ ജ്ഞാനികളും എല്ലാ ഋഷിമാരും അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതൊക്കെ പിന്നെ വിവരമുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. വിവരമില്ലാത്തവരുടെ കാര്യം പറയും, ചാടിക്കയറി വിവരമുള്ളവരുടെ. വിശ്വാസത്തിന്റെ കാര്യം പറയാം. അതുകൊണ്ട് അവരെല്ലാവരും ഭൂമിക്ക് ഒരു പേരിട്ട് എന്താണോ അച്ചല്ല. ഇത് ഭൂലോകത്ത് ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും വിശ്വസിച്ച ഒരു കാര്യമാണ്. അറിഞ്ഞല്ല, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നു. പിന്നെ അറിവെന്ന് പറയാൻ പറ്റില്ല. അന്ന് എത്ര യോഗികളുണ്ടായിരുന്നു, എത്ര ജ്ഞാനികളുണ്ടായിരുന്നു, എല്ലാവരും ഭൂമി അച്ചല എന്ന് തന്നെ വിളിച്ചു. അതിന് കാലം വേണ്ടി വന്നു. എന്നുവെച്ചാൽ മനുഷ്യൻ പരിണമിക്കേണ്ടി വന്നു, അവന് ശാസ്ത്രബോധം വേണ്ടി വന്നു. ഇതൊക്കെ പറയുമ്പോഴാണ് പലർക്കും ചൊറിയുന്നത്. ഇതിലൊരു അഭിപ്രായ വ്യത്യാസം ആ പറഞ്ഞോട്ടെ. അരിപടം പറഞ്ഞത് മനസ്സിലായിട്ടും അങ്ങനെ ഒന്നും, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും പിന്നെ ഇവിടെ ചോദിക്കാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ അലിഖിതമായ നിയമം. അതറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നത്? ണെങ്കിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തും പുറത്തിറങ്ങുമ്പം. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നത്? ആണോ? ശരി, എന്നാ ചോദിക്കാം. സഹിക്കാൻ പറ്റത്തില്ല. അതെ അതെ. ഇപ്പൊ ഞാൻ പറയുമ്പോഴേ എനിക്കും പിന്നെ സഹിക്കാൻ വയ്യാതെ ഞാനും പലതും പറയും. അതൊക്കെ സഹിക്കേണ്ടി വരും. എനിക്കാണെങ്കിൽ സഹനം തീരെ കുറഞ്ഞ ആളാണ്. പിന്നെ എന്തൊക്കെ പറയുമെന്ന് പറയുന്നത് ചിലപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്. ആ എന്താണ് ചോദ്യം? സ്വാമി, ആര്യഭടൻ ഇത് ഭൂമി കറങ്ങുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. ആര്യഭടൻ ഭൂമി കറങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ഭാസ്കരാചാര്യ വീണ്ടും ഭൂമി സ്ഥിരമാണെന്ന് പറയാൻ കാരണം അത് കാൽക്കുലേഷൻസിന് വേണ്ടിയുള്ള സൗകര്യത്തിന് വേണ്ടിയാന്ന് പറയുന്നുണ്ട്. ചലനമെല്ലാം ഒരു ആപേക്ഷികമായത് കാരണം അതിന്റെ പോയിന്റ് ഓഫ് പ്രഫറൻസ് ഭൂമിയായിട്ട് സ്ഥിരമാക്കി നിർത്തിയാൽ കാൽക്കുലേഷൻസ് എളുപ്പമാകും. അതുകൊണ്ട് തിരിച്ച് ഭൂമി നിശ്ചലമാണെന്നുള്ള സിദ്ധാന്തത്തിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോയതാണെന്നൊരു അഭിപ്രായമില്ല. അല്ല, അത് ഈ ഇവിടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്താപരമായ കാര്യങ്ങൾ പലരും വളരെ പുരോഗമിച്ചിരുന്നു. അപ്പോൾ ഒരാൾ അങ്ങനെ ഒരു സിദ്ധാന്തത്തെ ആവിഷ്കരിച്ചിരിക്കാം, പിന്നീട് ഒരാൾ അതിനെ അംഗീകരിക്കാതിരിക്കാം. ഇതിനൊക്കെ പ്രമാണങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റും. അതിനെ ന്യായീകരിക്കുന്നത് നമുക്കെങ്ങനെയെന്ന് വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായത് ഒരാൾ പറഞ്ഞ അറിയാതെ ഒരാൾ പറഞ്ഞതാകാം, അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും ഇത് കാണാം. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി പറയരുത്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരാൾ വളരെ ശാസ്ത്രീയമായ നിരീക്ഷണം നടത്തി, എന്താണ് ഭൂമി കറങ്ങുന്നു എന്നുള്ള യാഥാർത്ഥ്യം കണ്ടെത്തി. അത് കഴിഞ്ഞ് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു ഭൂമി സ്ഥിരമാണെന്ന്. ഈ പറയുന്ന യുക്തി അനുസരിച്ചാണെങ്കിൽ അയാളൊരു ശാസ്ത്രജ്ഞനാണെങ്കിൽ അയാൾ പറയും ഭൂമി കറങ്ങുകയാണ്, പക്ഷേ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ തൽക്കാലം അഭ്യൂഹമസിദ്ധാന്തം. ഇതാണ് ഭാരതത്തിന്റെ രീതി. തൽക്കാലം ഞാനിതിന് ഇപ്പൊ താർക്കികനും അദ്വൈതിയും സാങ്കീനും ഒക്കെ പറയുമ്പോൾ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ, ശരി നിങ്ങളങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാനിതാ തൽക്കാലം ഇങ്ങനെ നമുക്ക് സ്വീകരിച്ചുകൊണ്ടൊന്നും പോട്ട് പോവാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ യുക്തിയാണ്. ഈ രണ്ടാമത് വന്നയാൾ പറയുകയാണ് ഭൂമി കറങ്ങുന്നുണ്ടെങ്കിലും തൽക്കാലം അത് സ്ഥിരമാണ് എന്നുള്ള ഒന്നിനെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനോട് യോജിക്കും. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പലതരത്തിൽ പ്രകടമാകും, അതിലൊന്ന് എന്നേ പറയാൻ പറ്റും. കാരണം ഇവരെല്ലാം ശാസ്ത്രജ്ഞന്മാരായിരുന്നു പഴയ കാലത്ത്. അവരൊക്കെ ഈ വിഷയത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയവരും പല കണ്ടെത്തലുകളും നടത്തിയവരും. അവരറിഞ്ഞ കാര്യം അവർ ആർക്കു വേണ്ടി ഒളിച്ചു വയ്ക്കുന്നു? വിഷയം തികച്ചും ഭൗതികമാണ്. അപ്പോൾ ഒരു സത്യം കണ്ടെത്തിയിട്ട് അതിനെ ഒരിക്കലും ഒളിച്ചു വയ്ക്കത്തില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ, അഭ്യുപഗമ സിദ്ധാന്തമായിട്ട് അതിനെ ചിലപ്പോൾ അവതരിപ്പിക്കാം. അങ്ങനെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശരി, അതാണ് ശാസ്ത്രത്തിൻ്റെ പാരമ്പര്യവും മര്യാദയും. അത് കാണുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് പറയാം. അങ്ങനെ പിൽക്കാലത്ത് എഴുതിയ ഈ രണ്ടാമത് പറഞ്ഞ ആചാര്യൻ്റെ ഗ്രന്ഥത്തിലെവിടെയെങ്കിലും അങ്ങനെ ഒരു അഭ്യുപഗമ സിദ്ധാന്തം കാണുന്നുണ്ടെങ്കിൽ ആ ആചാര്യനും മറ്റൊരു തിയറി അറിഞ്ഞിരുന്നു എന്ന് വയ്ക്കാം. അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്ര പാരമ്പര്യം അനുസരിച്ച് സ്വീകരിക്കാൻ പറ്റില്ല. ആ വ്യാഖ്യാതാക്കൾ അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, അവര് മനസ്സിലാക്കിയിരിക്കുന്നു, അവരത് മനസ്സിലാക്കിയിരിക്കുന്നു. മനസ്സിലാക്കുമ്പോൾ അവർക്ക് സമന്വയിപ്പിക്കണം. മുമ്പ് ഒരാചാര്യം പറഞ്ഞു ഇദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ സമന്വയിപ്പിക്കാൻ വേണ്ടി അവർ പറയുന്നു ഇദ്ദേഹം അറിഞ്ഞിട്ടും പറഞ്ഞില്ല. അപ്പോൾ അറിഞ്ഞിട്ടും പറയാതിരിക്കുന്ന ഒരു ശാസ്ത്രീയ ബുദ്ധിയല്ല എന്നെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചവർ, പഠനം നടത്തിയവർ ആ ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തി. അതൊരു കാലം, പക്ഷേ എത്രയോ കാലം മനുഷ്യനങ്ങനെ വിശ്വസിച്ചിരുന്നു, അറിവുള്ളവനും അറിവില്ലാത്തവനും എന്നുള്ളൊരു സത്യമാണ്. വെളിപ്പെട്ടില്ല. എന്തുകൊണ്ട്? അതാരുടെയും കുറ്റമല്ല, ഇതാണ് മനുഷ്യന്റെ പരിണാമമാണെന്ന് പറയുന്നത്. അംഗീകരിച്ചേ പറ്റും. മനുഷ്യന്റെ അറിവ് പരിണാമം കൊണ്ട്, വിശേഷിച്ചും ഭൗതികമായ വിഷയങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അല്ല, അത് യാദൃശ്ചികമായിട്ട് ഒരു ഭയങ്കര സംഭവമായിട്ട് ജെറ്റ് വിമാനം ഉണ്ടായതല്ല. അത് ക്രമികമായി സംഭവിച്ചതാണ്. മേളിൽ നിന്ന് താഴോട്ട് കല്ലും മരവുമൊക്കെ ഉരുണ്ടു വരുന്നുണ്ടപ്പോൾ മനുഷ്യൻ ചിന്തിച്ചു, വീലിനെ കുറിച്ച് ചിന്തിച്ചു, വീലുണ്ടാക്കി. നാലെണ്ണം വെച്ചു കഴിഞ്ഞാൽ അധികം സഞ്ചരിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ രണ്ടാക്കി. പിന്നെ അവൻ അതിൽ പല പരീക്ഷണങ്ങളും നടത്തി. പിന്നെ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും സഞ്ചരിക്കാമെന്നും കണ്ടുപിടിച്ചു. അങ്ങനെ തന്നെ ക്രമമായി നൂറ്റാണ്ടുകളിലുള്ള മനുഷ്യന്റെ പരിശ്രമം കൊണ്ടാണ് ജെറ്റും റോക്കറ്റും എല്ലാം ഉണ്ടായത്. ആ ക്രമികമായ വളർച്ച ാണ് നമ്മൾ പറയുന്നത് അറിവിന്റെ പരിണാമമാണ്. ഇങ്ങനെയല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മേളിലോട്ട് നോക്കിയപ്പോൾ ഒരു ജെറ്റ് പോകുന്നു അങ്ങനെ സംഭവിച്ചല്ല. വിശേഷിച്ചും ഭൗതികമായ വിഷയങ്ങൾ അതംഗീകരിച്ച പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷെ അത് അറിയേണ്ട കാര്യമാണ്, വിശ്വസിക്കേണ്ട കാര്യം അല്ല. അപ്പൊ സമാധാനമായോ? ആയോ? ഏഹ്, വ്യാഖ്യാനങ്ങൾ എനിക്ക് വായിച്ചു നോക്കണം. ഇങ്ങനെ വ്യാഖ്യാനങ്ങളൊന്നും വായിച്ചു നോക്കണം ഭാസ്കരീയത്തിന്റെ. അല്ല, അതിലത് കാണും. വ്യാഖ്യാനങ്ങൾ വായിച്ചു നോക്കുക, അവിടെയൊക്കെ തീർച്ചയായിട്ടും വ്യാഖ്യാതാക്കൾ പറയും. ശാസ്ത്രത്തിന്റെ ഇതിനെ കുറിച്ച് സ്വാമി പറഞ്ഞ 100% സ്വീകരിച്ചു, സമ്മതിച്ചല്ലോ. അപ്പൊ എനിക്ക് സമാധാനമായി, എനിക്ക് സമാധാനമായി. അങ്ങനെ ആരെങ്കിലും സമ്മതിക്കുന്നവരുണ്ടല്ലോ ഇങ്ങനെയൊക്കെ കാര്യം സംഭവിക്കുന്നുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്? ബ്രഹ്മസൂത്രത്തിൽ ഇത് അത്തരം ഭൗതികമായ വിഷയങ്ങളല്ല. അവര് ഭൗതികമായ വിഷയങ്ങളിൽ കൈവച്ചോ, അതെല്ലാം നമുക്കൊന്ന് വായിച്ചിട്ട് ചിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവര് എല്ലാം ചിന്തിച്ചത് അവർക്കതിന് പരീക്ഷണം ശാല വേണ്ട, നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ വേണ്ട, മറിച്ച് കേവലം മനസ്സ്, മനസ്സിന്റെ അകാത്തരം. രണ്ട് രണ്ടായിട്ടിരുന്ന് മനസ്സിലാക്കും. തത്വചിന്തയിലെ കണ്ടെത്തലുകളും ഭൗതികമായ കണ്ടെത്തലുകളെയും രണ്ടായി തന്നെ കാണണം. എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യം, കാരണം ഇതിനാശ്രയിച്ചത് പ്രാഥമികമായി വരുന്ന പ്രകൃതി നിരീക്ഷണവും പിന്നെ മനസ്സിൻ്റെ ആന്തരികമായിട്ടുള്ള അന്വേഷണം. അതെ, പ്രകൃതി നിരീക്ഷണം ഉണ്ടില്ലെന്നല്ല പറയും. അവരും പൃഥ്വി, അപ്പ്, തേജസ്, വായു ഇങ്ങനെയൊക്കെ അവരും ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കി, പക്ഷേ എന്ത് ചെയ്തു, വളരെ ഏകാഗ്രമായി ആന്തരികമായി അവരും ചിന്തിച്ചു പോയി. അപ്പോഴാണ് അവർ ഈ പറയുന്നത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നൊക്കെ ഉള്ളത്. അത് അവരുടെ ചിന്തയുടെ ഫലമാണ്, അറിവാണ്, വിശ്വാസമൊന്നും. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തും. പക്ഷെ അത് തത്വചിന്തയാണ്, തത്വത്തെക്കുറിച്ചുള്ള ചിന്തയായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഇതിനെ കൊണ്ടൊന്ന് മറ്റുള്ളവരെ എന്നോട് കൂട്ടിക്കെട്ടരുത്. രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കി ഇവിടെ പ്രശ്നങ്ങൾ തീർന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് വന്ന പരിണാമങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഭൗതികമായ അറിവ്, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അവൻ്റെ സംസ്കാരം, അവൻ്റെ പ്രവൃത്തികൾ, ഇതെല്ലാം കാലാകാലങ്ങളിൽ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊന്നും സ്ഥായിയല്ല. ആ മാറ്റത്തെ നമ്മൾ അംഗീകരിച്ച പ്രശ്നം മാറിക്കൊണ്ടേയിരിക്കും എന്നംഗീകരിച്ച. അപ്പോൾ ആ പോക്കിൽ നല്ലതും ചീത്തയും ഒക്കെ ആയിട്ട് പരിണമിച്ചിട്ടുണ്ട്. നല്ലതും അവനിൽ വന്ന് കിട്ടിയിട്ടുണ്ട്, ചീത്തയും വന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരിണാമത്തിന്റെ ഫലമാണ്. ഇത് മറ്റൊരു തലമാണ്. അതിന് വേറെ കണ്ടാൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഈ വിഷയം എന്ന് പറയുന്ന ഒരു അറിവിന്റെ വിഷയമാണ്. അത് പണ്ടുള്ളവരറിഞ്ഞതും മനനം ചെയ്തെന്ന് അറിഞ്ഞത് അതുകൊണ്ടാണ് മനുഷ്യനെന്നുള്ള പേര് തന്നെ അവന് തോന്നുന്നത്. ഞാൻ പറയുന്നത് തത്വചിന്തയെക്കുറിച്ച്. ഇന്ന് നമുക്കത് അങ്ങനെ അറിയാൻ പറ്റും, മനനം ചെയ്തേ അറിയാൻ പറ്റും. അപ്പോൾ മനനം ചെയ്യ അറിയാന്ന് പറയുമ്പോൾ അത് അവിടെ സ്വയം ബോധ്യപ്പെടുകയാണ്, ഇങ്ങനെയാണ് മനനം ചെയ്യുന്നവനെ അത് ബോധ്യപ്പെടും. ഇതിലിത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അഹം ബ്രഹ്മേ വേദ എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ വ്യക്തികളെയും ബോധ്യപ്പെടലാണ് ഈ പറയുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കിയാൽ അത് മനസ്സിലാക്കാൻ സരളമാണ്. ഭാഷകാരൻ അങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഭാഷകാരൻ ഒരു വിഷയത്തെ സംബന്ധിച്ച് നാസ്തികന്മാർ പോലും അവർക്ക് പോലും ഈ ഒരു തരത്തിലേക്ക് വരും ഭാഷകാരനെ നിഷേധിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഭാഷകാരൻ്റെ ആ ആശയത്തെ അങ്ങനെ നിഷേധിക്കാം പറഞ്ഞിരിക്കുന്നതൊക്കെ അബദ്ധമാണെന്ന് പറഞ്ഞു. പക്ഷെ ശരിയായി വിചാരം ചെയ്തിട്ടുള്ള നാസ്തികന്മാർക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അവർക്കും അത് അംഗീകരിക്കേണ്ടി വരും. ആ അവരാ തത്വചിന്തയുടെ മാർഗത്തിലൂടെ കമ്മ്യൂണിസ്റ്റുകാർ ശങ്കരാചാര്യയെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ട്? ഓ, പുസ്തകം വായിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യമുണ്ട്. ഉണ്ടോ? ഇ എം എസ് നമ്പൂതിരിപ്പാട് ശങ്കരാചാര്യയെ കുറിച്ച് എഴുതിയിട്ടുള്ള വായിച്ചിട്ടുണ്ടായിരുന്നു? ഒന്നും വായിച്ചിട്ടില്ല. വായിക്കാൻ ആരും തയ്യാറല്ല, പക്ഷെ വാദിക്കാൻ തയ്യാറാണ്. എത്ര പേരെ വേണമെങ്കിലും കിട്ടണം. വായിക്കാമോന്ന് ചോദിച്ചാൽ അത് പറ്റത്തില്ല, വാദിക്കാമെന്ന് വെച്ചാൽ റെഡിയാണ്. കാര്യമൊന്നുമില്ല. അപ്പോ ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ഞാനിതൊക്കെ വായിക്കുന്നതേ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഹെഗൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിരിക്കും? അപ്പോ കമ്മ്യൂണിസത്തിന്റെ മാർക്സിസത്തിന്റെ താത്വിക ആചാര്യന്മാർ പേര് കേട്ടിട്ടുള്ളവരുണ്ട്. അവരുടെ ഏറ്റവും വലിയ തത്വചിന്തകനാണ്. അപ്പോൾ ആ ലെവലിലൊക്കെയാണ് ഇ എം എസ് പോലെ ശങ്കരാചാര്യരെ കുറിച്ച് കാണുന്നത്. ഭാരതീയ ചിന്തകളെന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അയാൾ എന്താണ് ശങ്കരാചാര്യരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പുസ്തകത്തിന്റെ പേര് കണ്ടത് അല്ല, ചില ഭാഗങ്ങൾ വായിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചോ? അല്ല, അത് ഹിന്ദിയില് ഭാരതീയ സംസ്കൃതി പഠിപ്പിക്കാനുള്ള ടെക്സ്റ്റ്, അതിന്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആയിരുന്നു. അതെ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു നോക്കണോ അതൊക്കെ? അപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച് ഭയങ്കര അതിശയത്തോടുകൂടി എഴുതിയിരിക്കുന്നു. ആ തത്വചിന്തയിലൂടെ മനുഷ്യനെ ശങ്കരാചാര്യർ എവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത്. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം. പക്ഷെ ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ അവരെല്ലാം വളരെ അത്ഭുത ആദരവോടുകൂടിയാണ് ശങ്കരാചാര്യർ നോക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർക്ക് അറിവിന്റെ തലത്തിലാണ് അവർ പരിശോധിക്കുന്നത്. നമ്മളും പറയും വലിയ കേമനാണെന്നൊക്കെ പറയും. നമ്മൾ വിശ്വാസത്തിന്റെ തലത്തിലാണ് പറയും, അറിവിന്റെ തലത്തിൽ. അവരറിവിന്റെ തലത്തിലാണ് പറയും ഇത്രയും വലിയ. അതൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് അറിയാമോ? അതെ, ദാമോദരൻ വളരെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇതിനെ, പലതിനെ, പല ദർശനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടായിരുന്നു. അപ്പോ റഷ്യയിൽ പോയി കമ്മ്യൂണിസം പഠിച്ച ആളാണ്, റഷ്യൻ ഭാഷ പഠിച്ച ആളാണ്. പക്ഷെ ആ തത്വചിന്തയുടെ ചിന്തയുടെ തലത്തിൽ വരുമ്പോൾ അവരൊക്കെ അറിഞ്ഞ് അഭിനന്ദിച്ചിട്ടേ ഉള്ളൂ. വിവരമുള്ള ആൾക്കാർ എവിടെ ആയാലും ശരി, അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവരാരും വിശ്വാസികളല്ല. വിശ്വാസികളാണെങ്കിൽ സ്തുതിക്കുകയും ചെയ്യും, ഏഴ്ത്തുകയും ചെയ്യും, പുകഴ്ത്തുകയും ചെയ്യും, ഏഴ്ത്തുകയും ചെയ്യും, രണ്ടും ചെയ്യാം. അതിനവർക്ക് സെക്കൻഡുകൾ മതി ഇത് മാറാൻ, കളം മാറ്റി ചവിട്ടാൻ. ഇതങ്ങനെയല്ല. അപ്പോൾ അത് ആ അറിവിൻ്റെ കാര്യം പറയണം. എന്താണ് ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറയുന്ന അറിവാണ്, എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത് അബദ്ധമാണ് എന്ന് ഇപ്പം ഞാനിത് പറഞ്ഞുവെങ്കിലും ഇത് ഈ അറിവിൻ്റെ ഈ സവിശേഷതയെക്കുറിച്ച് ഇതാരാ പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു. അത് വിവരണാചാര്യൻ എന്ന് പറഞ്ഞു, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ശങ്കര പരമ്പരയിൽ പ്രസിദ്ധനായ ആചാര്യൻ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത്. എന്താണോ ജ്ഞാനത്തിന് അപരോക്ഷമായിരിക്കാനേ കഴിയും, അതായത് എന്റെ കണ്ടുപിടുത്തമൊന്നുമില്ല. ഞാനിങ്ങനെ ഇവിടെ ഇരുന്നു ബ്രഹ്മസൂത്രം വായിച്ചപ്പോൾ എനിക്ക് വന്ന വെളിപാടൊന്നുമില്ല. അപ്പൊ ബ്രഹ്മസൂത്രം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് ശരിക്കും വിചാരം ചെയ്തതിന് ശേഷം സാധാരണ പിന്നെ വിവരണമാണ് അടുത്ത ചർച്ച ചെയ്യുന്നത്. മൂളയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നു, അവിടെ ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവർ അതൊക്കെ നോക്കുക. ഇക്കാര്യം അവിടെ ഇതിന് വിരുദ്ധ അഭിപ്രായമുണ്ട്. പരോക്ഷമായ ജ്ഞാനം അപരോക്ഷമായ ജ്ഞാനമൊന്നും ശരിക്കും വിരുദ്ധമായ അഭിപ്രായം പറയുന്ന ആചാര്യന്മാരുമുണ്ട്.